മഞ്ഞാടും മാമലത്താഴത്ത് നീയൊന്നു പാടടി പൂങ്കുയിലേ. പൊന്മാനെ പൂന്തേനെ മീ മിന്നിത്തെന്നും മീനെ, കണ്ണാളെ പെണ്ണാളെ ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ. ഒരു വട്ടം മെയ്യിൽ തൊട്ടോട്ടെ, ഒരു കൂട്ടം കാതിൽ ചൊന്നോട്ടെ. മഴവില്ലിൻ ചന്തം ചേരും, ചിരി കണ്ടാൽ ആരും വീഴും. ചിങ്കാര പൊന്നും തിടമ്പേ, വിടർന്ന കടമ്പേ, കിലുങ്ങും ചിലമ്പേ, കുറുമ്പിൻ തരിമ്പേ. പൊന്മാനെ പൂന്തേനെ മേ മിന്നിത്തെന്നും മീനെ, കണ്ണാളെ പെണ്ണാളെ ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ. ഒരു വട്ടം മെയ്യിൽ തൊട്ടോട്ടെ, ഒരു കൂട്ടം കാതിൽ ചൊന്നോട്ടെ. മഴവില്ലിൻ ചന്തം ചേരും, ചിരി കണ്ടാൽ ആരും വീഴും. ചിങ്കാര പൊന്നും തിടമ്പേ, വിടർന്ന കടമ്പേ, കിലുങ്ങും ചിലമ്പേ, കുറുമ്പിൻ തരിമ്പേ. जवानी है दीवानी हमको तुमसे प्यार है, से यस टू लव, ये जिंदगी न मिलेगी दोबारा. ये जवानी है दीवानी हमको तुमसे प्यार है, से यस टू लव, ये जिंदगी न मिलेगी दोबारा. जाने तू या जाने ना, दीवाना मैं दीवाना, रब ने बना दी जोड़ी मैं तेरा हीरो. जाने तू या जाने ना, दीवाना मैं दीवाना, रब ने बना दी जोड़ी मैं तेरा हीरो. कर ले प्यार कर ले दिल से जब तक है जान, ए बी सी डी एनीबॉडी कैन डांस. ओ सजना आ सजना सुन सजना ये कहना, चिंगार पोन्नी तीडंबे विडर्न कटंबे, किलुंगुं चिलंबे, कुरुंबिन तरिंबे. காதல் வந்த மேட்டு, நீ டோன்ட் ஃபீல் பேட்டு, பாரு எந்தன் ஹார்ட்டு, அது 100% கோல்டு. எதுக்கு பயம், காதலிச்சா கழுத்து போயிடுமா, கொழுத்து போனால் உனது மனம் மறந்து போயிடுமா. இதயம் இங்கே துடிக்குதடி, உனது முகம் வரையுதடி. சிங்கார பொண்ணும் திடம்பே, வீடர்ன கடம்பே, கீழுங்கும் சிலம்பே, குறும்பின் தரும்பே. பொன்மானே பூந்தேனே நீ மின்னித்தென்னும் மீனே, கண்ணாளே பெண்ணாளே ஞான் சொப்னம் கண்டே நின்னு. ஒரு வட்டம் மெயில் தொட்டோட்டே, ஒரு கூட்டம் காதில் தொன்னோட்டே. മഴവില്ലിൻ ചന്തം ചേരും, ചിരി കണ്ടാൽ ആരും വീഴും. ചിങ്കാര പൊന്നും തിടമ്പ്.